ഭാഷ്യം അധ്യായം ഒന്ന് പാദം നാലാധികരണം ഏഴ് സൂത്രം 25. സാക്ഷാത് ച ഉഭയ ആമ്നാനാത് പ്രകൃതി ത്വസ്യ അയം അഭിച്ഛേഹ. ജഗത്തിൻ്റെ കാരണം ബ്രഹ്മമാണെന്നുള്ളതിന് അയം അഭിച്ഛേഹ, അഭിച്ഛേഹ എന്ന് വെച്ചാൽ ഹേതു, മറ്റൊരു ഹേതു, ഇങ്ങനെയും ഒരു കാരണം ഉണ്ട് എന്ന്. ഇതശ പ്രകൃതി ബ്രഹ്മെന്ന് പറയുന്നു. ഇനി പറയാൻ പോകുന്ന ഹേതു അനുസരിച്ചും ഈ ജഗത്തിന് പ്രകൃതി അല്ലെങ്കിൽ ഉപാദാനം ആയിരിക്കുന്നത് ബ്രഹ്മമാണ്. ഇത് കാരണം സാക്ഷാത് ബ്രഹ്മൈവ കാരണം ഉപാദായ ഉഭവു. പ്രഭവ പ്രളയു ആമ്നായേതേ. എന്തുകൊണ്ട് ബ്രഹ്മത്തെ തന്നെ കാരണമായി സ്വീകരിച്ചുകൊണ്ട്, സാക്ഷാത് ബ്രഹ്മൈവ കാരണം ഉപാദായ, ബ്രഹ്മത്തെ തന്നെ സാക്ഷാത്കാരണമായി, വേറെ കാരണമൊന്നുമില്ല. സാക്ഷാത്കാരണം എന്ന് പറയുമ്പോൾ ഉപാദാന കാരണം, ബ്രഹ്മത്തെ തന്നെ ഉപാദാന കാരണമായി സ്വീകരിച്ചുകൊണ്ട് ഉഭവ പ്രഭവ പ്രളയു ആമ്നായേതേ. രണ്ടും പ്രഭവവും ഉത്പത്തിയും പ്രളയവും ലയവും രണ്ടും പറയുന്നു ഇവിടെ. സർവാണി ഹവാമാനി ഭൂതാനി ആകാശ ദേവ സമുത്പദ്യന്തേ ആകാശം പ്രത്യസ്ഥം യന്തി ഛാന്തോക്യത്. ഈ സർവഭൂതങ്ങളും ആകാശത്തിൽ നിന്ന് പ്രകടമാകുന്നു, ആകാശത്തിൽ അസ്തമിക്കുന്നു. ആകാശം എന്ന് വെച്ചാൽ ബ്രഹ്മം. അപ്പോൾ ഇത് ഇവിടെ സ്പഷ്ടമാണ്. ബ്രഹ്മത്തിൽ നിന്നാണ് സൃഷ്ടി പ്രളയങ്ങൾ, ബ്രഹ്മത്തിൽ സൃഷ്ടി പ്രളയങ്ങൾ സംഭവിക്കുന്നു, അതാണ് ഉപാദാനം. എന്ത് യസ്മാത് പ്രഭവതി യസ്മിൻ ശപ്ലീയതേ തത്തസ്യ ഉപാദാനം പ്രസിദ്ധം യഥാവ്രേഹി യവാദീന പൃഥിവി വ്രേഹി യവം തുടങ്ങിയ ധാന്യങ്ങൾ ഉണ്ടാകുന്ന സസ്യങ്ങളെല്ലാം പൃഥിവിയിൽ നിന്നുണ്ടാകുന്നു, പൃഥിവിയിൽ ലയിക്കുന്നു, അതിൻ്റെ ഉപാദാനം പൃഥിവിയാണ്. അതിൻ്റെ യുക്തി പറയുന്നു, യസ്മാത് പ്രഭവതി യസ്മിശ്ചപ്രളീയത, ഏതിൽ നിന്നാണോ പ്രകടമാകുന്നത്, ഏതിലാണ് വിലയിക്കുന്നത്, തത്തസ്യ ഉപാദാനം, അത് ആ കാര്യത്തിൻ്റെ ഉപാദാനമാണെന്നുള്ളത് പ്രസിദ്ധമാണെന്ന് വെച്ചാൽ ലോകത്തിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം ഏതിൽ നിന്നാണോ പ്രകടമാകുന്നത്, ഏതിലാണോ വിലയിക്കുന്നത്, അതാണ് അതിൻ്റെ ഉപാദാനം, അത് ബ്രഹ്മമാണ്. സാക്ഷാത് ഇതിച്ച ഉപാദാനാന്തര അനുപാദാനം. സാക്ഷാത് എന്ന് പറഞ്ഞല്ലോ, എന്ന് പറഞ്ഞാൽ വേറെ ഉപാദാനമൊന്നുമില്ല, ആണ് ഉപാദാനാന്തര അനുപാദാനം. മറ്റൊരുപാദാനം ഇല്ല എന്ന് പറയുന്നേ ഉപാദാനാന്തരം, വേറുപാദാനമില്ല എന്ന് അനുപാദാനം, ഉപാദാനം ചെയ്യുന്നതിന് വേണ്ടി പറയുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. ദർശേരി ആകാശാദേവീതി അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. ആകാശത്തിൽ നിന്ന് തന്നെയാണ്, പ്രത്യ അസ്തമേശന ഉപാദാനാഥ അന്യത്ര കാര്യസ്യ ദൃഷ്ടാണ്. അതുപോലെ തന്നെ ഒരു വസ്തുവിൻ്റെ ലയം എപ്പോഴും അതിൻ്റെ ഉപാദാനത്തിലാണോ ഉപാദാനമല്ലാതെ മറ്റൊരിടത്ത് അതിൻ്റെ ലയം സാധ്യമല്ല. മറ്റൊരു ഹേതു അടുത്തു പറയുന്നു, അടുത്ത സൂത്ര ആത്മകൃതേ ഹേ പരിണാമാത് ഇതശ്ച പ്രകൃതിർ ബ്രഹ്മ. ഇനി പറയാൻ പോകുന്ന ഹേതുവിനെ കൊണ്ടും ഈ ജഗത്തിന് ഉപാദാനമായിരിക്കുന്നു ബ്രഹ്മമാണ്. ഇക്കാരണം ബ്രഹ്മപ്രക്രിയായാം തദാത്മാനം സ്വയം അകുരതൈത്യാത്മന കർമ്മത്വം കർത്തൃത്വം ചദർശയി. ഇതാണ് മറ്റൊന്ന്. ബ്രഹ്മപ്രക്രിയായാം എന്ന് പറയുമ്പോൾ ബ്രഹ്മം എങ്ങനെയാണ് ജഗത്തിനെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന സന്ദർഭത്തിൽ അവിടെ എന്താ പറയുന്നത്? തത് ആത്മാനം സ്വയം അകുരുത തൈത്തിരിയത്തിൽ തന്നെ തന്നെ സ്വയം സൃഷ്ടിച്ചു. താൻ തന്നെ തന്നെ സ്വയം സൃഷ്ടിച്ചു. എന്താ ഈ ജഗത്തായി? ആത്മാനം എന്ന് വെച്ചാൽ തന്നെ തന്നെ, സ്വയം എന്ന് വെച്ചാൽ താൻ തന്നെ. താൻ തന്നെ തന്നെ സ്വയം അകുരുത സൃഷ്ടിച്ചു. അപ്പോൾ താൻ തന്നെ തന്നെ സൃഷ്ടിച്ചാണ് പ്രപഞ്ചം. അപ്പോൾ പ്രപഞ്ചം ബ്രഹ്മം തന്നെ. അത് ഇവിടെ വ്യക്തമായി പറയുന്നു. ഇതി ആത്മന കർമ്മത്വം കർത്തൃത്വം ചന്ദ്രശേരി. തന്നെ തന്നെ കർത്തൃത്വം എന്ന് വെച്ചാൽ താൻ തന്നെയാണ് സൃഷ്ടികർത്താവ്. പിന്നെ തന്നെ തന്നെ കർമ്മത്വം, താൻ തന്നെയാണ് സൃഷ്ടിയായത്. സൃഷ്ടി എന്ന് പറയുന്ന ക്രിയയുടെ കർമ്മമായിരിക്കുന്ന സൃഷ്ടിയും താൻ തന്നെ, കർമ്മത്വം എന്ന് പറയുന്നു. രണ്ടു ഒരിടത്ത് തന്നെ. അതുകൊണ്ടാണ് എപ്പോഴും ആവർത്തിച്ചു പറയുന്നത് ഈ പ്രപഞ്ചം ബ്രഹ്മം തന്നെയാണ്. ഏതെന്നാണോ ഈ ജഗത്തിൻ്റെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നു, അത് തന്നെ ജഗത്തായി ഭാസിക്കുന്നത്. ആത്മാനമിതി കർമ്മത്വം. അവിടെ പറഞ്ഞെന്താണ്? തന്നെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ താൻ ആണ് സൃഷ്ടിയുടെ കർമ്മം. കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി എന്നുള്ള അർത്ഥത്തിലല്ല, സൃഷ്ടിക്കപ്പെട്ട വസ്തു എന്നുള്ള അർത്ഥത്തിലാണ് കർമ്മം എന്ന് പറയുന്നത്. കർമ്മത്തിന് രണ്ടർത്ഥമുണ്ട്. ചിലടത്ത് ക്രിയ എന്നുള്ള അർത്ഥത്തിൽ പറയും, ചിലടത്ത് ക്രിയയുടെ വിഷയം. ഏതെന്നാണോ ക്രിയ കൊണ്ട് ശ്രദ്ധിച്ചത് അത്. ഇവിടെ കർമ്മത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയ കൊണ്ട് സൃഷ്ടിച്ച, സൃഷ്ടി എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ സിദ്ധമായ ജഗത്തെന്താണ്? ആത്മാനം തന്നെ തന്നെ, സ്വയം അകുരുതേലി കർത്തൃത്വം. ഇതാര് ഈ ജഗത്തിനെ സൃഷ്ടിച്ചു? താൻ തന്നെ. കഥം പുനഃ പൂർവസിദ്ധസ്യ സതഹ കർത്തൃത്വന ഉപസ്ഥിതസ്യ ക്രിയമാണത്വം ശക്തി സമ്പാദയിലും ചോദിക്കുന്നു. ഇത് സൃഷ്ടിക്കും മുമ്പ് തന്നെ സിദ്ധമായ ഒന്നാണ് സത്ത്. അങ്ങനെയാണ് ശ്രുതി പറയുന്നത്. സ്വദേവ സൗമ്യ ഇതം അഗ്ര ആസീത്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. സൃഷ്ടിക്ക് മുമ്പ് സിദ്ധമായിരുന്ന ഒന്നാണ് സത്ത്. അതാണ് ദൃഷ്ടാന്തത്തിൽ പറയുന്നത്. ജാഗ്രത്തിന് മുമ്പ് സിദ്ധമായിരുന്ന ഒന്നാണ് സുഷുപ്തി, അല്ലെങ്കിൽ സുഷുപ്തി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന സത്ത്. അഗ്രേ സൃഷ്ടിക്ക് മുമ്പ് അല്ലെങ്കിൽ ജാഗ്രത്തിന് മുമ്പ് സത്തേവ ദ്വിതീയമായ മറ്റൊന്നും കൂടാതെ, വസ്തു അന്തരം കൂടാതെ, അന്യവസ്തു കൂടാതെ ഏകമായിരുന്നു. അതാണ് സത്ത് പൂർവസിദ്ധം എന്ന് പറയുന്നത്. പൂർവസിദ്ധസ്യ സതഹ. അതെങ്ങനെ? കർത്തൃത്വേന വ്യവസ്ഥിതസ്യ. അത് കർത്താവായി അതിനെ അംഗീകരിച്ചേ മതിയാവും. കാരണം ഒരു സൃഷ്ടി സംഭവിക്കണമെങ്കിൽ അവിടെ ഒരു സൃഷ്ടികർത്താവും കൂടിയേ തീരും. അപ്പൊ സൃഷ്ടിയെ ഒരു കാര്യമായി കാണുമ്പോൾ അവിടെ അതിന് കാരണമായ സൃഷ്ടികർത്താവിനെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് സത് ജഗത് കാരണം എന്ന് പറയുന്ന ഈ ബ്രഹ്മം അത് കർത്താവാണ്. സദാ കർത്തൃത്വേന ഉപസ്ഥിതസ്യ ക്രിയമാണത്വം ശക്തി സമ്പാദയും. അതിനെ എങ്ങനെയാണ് ക്രിയമാണം കർമ്മം സൃഷ്ടിക്കുന്ന വസ്തുവായി എങ്ങനെ അതിനെ പറയാൻ കഴിയും. അത് എന്തുകൊണ്ടങ്ങനെ ഒരു സംശയം വരുന്നു, കുലാലൻ ആ മൺപാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കർത്താവായി സിദ്ധമാണ്. ആ കുലാലൻ ഒരിക്കലും മൺപാത്രമായി മാറാൻ കഴിയത്തില്ല. ക്രിയമാണത്വം അതിൽ വരത്തില്ല, കർത്തൃത്വമേ വരത്തുള്ളൂ. ക്രിയമാണത്വം എന്ന് പറയുമ്പോൾ എന്താണ്? ക്രിയയുടെ കർമ്മമായി വരുന്നത്, സൃഷ്ടിക്കപ്പെടുന്ന വസ്തു, സൃഷ്ടി വിഷയം. അതെങ്ങനെ വരും? കർത്താവിൽ പറയുന്നു പരിണാമാതിബ്രഹ്മഹ എന്ന് പറയാം, പരിണാമം കൊണ്ടുവരാം, പരിണമിക്കാം. പിന്നെ ബ്രഹ്മം പരിണമിച്ചതാണ് ജഗത്ത് എന്ന് പറയണം. അത് പരിണാമത്തിന് കാരണക്കാരനാര്? ബ്രഹ്മം തന്നെ. പരിണമിച്ചതോ? ബ്രഹ്മം തന്നെ. പൂർവസിദ്ധോ വിഹി സന്നാത്മാ വിശേഷീണ വികാരാത്മന പരിണമയ മാസ പരിണമയമാസ ആത്മാനം ഇതി പറയുന്നു. പൂർവസിദ്ധോ വിസൻ ആത്മാ, പൂർവം സിദ്ധമായിരുന്നു, സൃഷ്ടിക്കും മുമ്പ് അതുണ്ടായിരുന്നു ബ്രഹ്മം. വിശേഷേണ വിശേഷ രൂപത്തിൽ വികാരാത്മന ഈ ശബ്ദസ്പർശ രൂപരസഗന്ധ രൂപത്തിൽ പരിണമയ ആസ പരിണമയമാസ ലിട്ടിൻ്റെ രൂപമാണ്, അത് പരിണമിച്ചു എന്നാണ്. അങ്ങനെ അത് പരിണമിച്ചു, മുമ്പെങ്ങോ അത് പരിണമിച്ചു എന്നാണ്. എന്റെ ബ്രഹ്മം തന്നെ പരിണമിച്ചതാണ് ജഗത്ത്. അത് എന്തിനങ്ങനെ പരിണമിപ്പിച്ചു? ആത്മാനം തന്നെ തന്നെ. ആര്? ബ്രഹ്മം തന്നെ തന്നെ ജഗത്തായി പരിണമിപ്പിച്ചു എന്നാണ്. അപ്പോ ബ്രഹ്മം ജഗത്തിനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിൽ കർത്തൃത്വം വന്നു. ബ്രഹ്മം വികാരൂപത്തിൽ തന്നെ തന്നെ ജഗത്തായി പരിണമിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിന് വികാരം വന്നു. ഇതൊക്കെ ബ്രഹ്മ അദ്വൈതത്തിൽ ദോഷമല്ലേ? കാരണം പരിണാമവാദത്തെ നിഷേധിക്കുന്നുണ്ട്, കർത്തൃത്വത്തെ നിഷേധിക്കുന്നുണ്ട്. ബ്രഹ്മം നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപമാണ്, അതിലങ്ങനെ പരിണാമം സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കണം. ബ്രഹ്മം ഇവിടെ സ്പഷ്ടമായും പറഞ്ഞിരിക്കുന്ന എന്താണ്? ബ്രഹ്മം പരിണമിച്ചു എന്നാണ്. ബ്രഹ്മം പരിണാമത്തിൻ്റെ കർത്താവാണ്. ദോഷമില്ലേ? ദോഷമില്ല. വികാരാത്മനാച്ച പരിണാമോ മൃതാദ്യാസു പ്രകൃതിഷു ഉപലബ്ധ. നമ്മൾ കാണുന്നുണ്ടല്ലോ വികാരൂപത്തിലുള്ള പരിണാമം പ്രകൃതിയിൽ കാണുന്നുണ്ട്. ഉദാഹരണം മൃത്ത് മണ്ണ് വികാരൂപത്തിൽ പരിണമിച്ചു, പാത്രമായി മാറി. അങ്ങനെ ആകാമെങ്കിൽ മണ്ണിന് സ്വയം പരിണമിച്ച് പാത്രമായി മാറാമെങ്കിൽ അവിടെ കുലാല നിമിത്തമാണ്. ഇവിടെ സത്തിന് ബാഹ്യമായൊരു നിമിത്തം ആവശ്യമില്ല, അത് സ്വയം പരിണമിച്ച് ജഗത്തായി മാറുന്നു എന്നർത്ഥം. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായ കാര്യം പറയാൻ പോവുകയാണ്. എന്താണ്? സ്വയം ഇതിച്ച വിശേഷണാ നിമിത്താന്തര അനപേക്ഷത്വം അഭി പ്രതീത. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. ഇവിടെ എന്താണ്? ഇത് നിരപേക്ഷമായി മറ്റൊന്നിനെ അപേക്ഷിക്കാതെ സംഭവിക്കുന്നു. മറ്റ് ദാർശനികന്മാർ പറയുന്നതും അദ്വൈതി പറയുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. അദ്വൈതികൾ എന്താ പറയുന്നത്? ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ചു, എന്തിനെങ്കിലും ഒന്ന് ആശ്രയിക്കണം, അല്ലെങ്കിൽ ജഗത്തിന് ഈശ്വരനെ സൃഷ്ടിക്കാൻ പറ്റില്ല. ഒന്നുകിൽ അവർ പറയും പരമാണുക്കളെ ആശ്രയിച്ചിട്ട് സൃഷ്ടിച്ചു, അല്ലെങ്കിൽ പറയും പ്രകൃതിയെ ആശ്രയിച്ച്, പ്രകൃതി അങ്ങനെ പരിണമിച്ചു ഈശ്വരന്റെ സാന്നിധ്യത്തിൽ. അത് സാങ്കന്മാരും മറ്റും പറയുന്നു പുരുഷന്റെ സാന്നിധ്യത്തിൽ പ്രകൃതി പരിണമിച്ചു. ഇവിടെ അതല്ല പറയുന്നു, ബ്രഹ്മം തന്നെ പരിണമിച്ചു എന്നാണ്, പ്രകൃതിയല്ല പരിണമിച്ചു. ഇനി ദ്വൈതികൾ പറയല്ല, ഈശ്വരൻ തന്റെ മായാശക്തി കൊണ്ട് മായ കൊണ്ട് മായയെ അപേക്ഷിച്ചു, അനപേക്ഷമായിട്ടല്ല മായയെ അപേക്ഷിച്ചുകൊണ്ട് മായയുടെ സഹായത്തോടു കൂടി ഇതിനെയൊക്കെ സൃഷ്ടിച്ചു ഇങ്ങനെ പറയും. അപ്പോൾ ഇവിടെ അദ്വൈതി പറയുന്ന ഇതും തമ്മിൽ എന്താ വ്യത്യാസം? അദ്വൈതത്തിലും പലതും ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ, ഈശ്വരൻ മായ കൊണ്ട് സൃഷ്ടിച്ചു എന്നെല്ലാം പറയാറുണ്ടോ? ഇവിടെ എന്താ പറയുന്നത് തമ്മിൽ വ്യത്യാസം? ദ്വൈതിയും അത് തന്നെ പറയുന്നു, മായ കൊണ്ട് സൃഷ്ടിച്ചു. അദ്വൈതിയും പറയുന്നു മായ കൊണ്ട് സൃഷ്ടിച്ചു. അപ്പോൾ മായയെ അപേക്ഷിക്കുന്നില്ല, അനപേക്ഷത്വം എങ്ങനെ വരും? ഇവിടെ പറയുന്നത് ഇവിടെ അനപേക്ഷത്വമുണ്ട്. അദ്വൈതത്തിൽ എന്താണ്? ഈ ജഗത് കാരണമായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്നും ജഗത്ത് അന്യമായിരിക്കുന്നില്ല, അതാണ് മുഖ്യം. ജഗത്തിന് അന്യത്വം അന്യഭാവമില്ല. അപ്പോൾ അനപേക്ഷത്വം നിരപേക്ഷത്വം എന്ന് പറയുന്നത് എന്താണ്? ജഗത്തിനെ സൃഷ്ടിക്കുന്നതിന് അന്യമായ ഒന്നിനെയും അപേക്ഷിക്കുന്നില്ല എന്ന്. കാര്യമായ ജഗത്ത് പോലും അന്യം അല്ലെങ്കിൽ സൃഷ്ടിക്ക് എന്തിനെയാണോ ബ്രഹ്മം അപേക്ഷിക്കുന്നത് അതും ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല. മായയെ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാലോ ദോഷമില്ല, പക്ഷേ മായ എന്താണ്? ബ്രഹ്മത്തിൽ നിന്നും അന്യമായ ഒന്നല്ല, അതാണ്. അങ്ങനെ പറയുന്നത് കൊണ്ട് അനപേക്ഷത്വം ഇവിടെ സ്ഥിക്കുന്നു. അപ്പോൾ മായ എന്താണ്? ബ്രഹ്മം തന്നെ, മായാവി തന്നെയാണ് മായ. ഇതാണ് അദ്വൈതം. മായാകാര്യമായ ജഗത്തോ അതും ആ മായാവി തന്നെയാണ്. ഇതാണ് അദ്വൈതത്തിൻ്റെ, ഇങ്ങനെ പറയുന്നതാണ് അദ്വൈതം. ഇല്ലെങ്കിൽ ദ്വൈതം വരും. അതാണ് ദ്വൈതത്തെയും അദ്വൈതത്തെയും വേർതിരിക്കുന്നു. ഈശ്വരൻ തന്നെ നിന്ന് അന്യമായ ഒരു ശക്തി ഉപയോഗിച്ച് അതിനെ ആശ്രയിച്ച് അതിനെ അപേക്ഷിച്ച് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് ദ്വൈതം. ഈശ്വരനിൽ നിന്ന് അന്യമായി ഒന്നും തന്നെ ഇല്ല, ഒന്നിനെയും അത് ആശ്രയിക്കാതെ ആണ്, അന്യമായ ഒന്നിനെ ആശ്രയിക്കാതെയാണ് സൃഷ്ടി ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ദ്വൈതം. ദൃഷ്ടാന്തത്തിന് മനസ്സിലാക്കാം. താൻ സുഷുതിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വന്നു. സുഷുതിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ താൻ എന്തിനെയെങ്കിലും അപേക്ഷിച്ചിട്ടാണ് വന്നത്. അത് പറയും, അപേക്ഷിച്ചല്ലോ സംസ്കാരത്തെ, അല്ലെങ്കിൽ കരണങ്ങളെ, പ്രാണനെ, ഈ ശരീര ഇന്ദ്രിയങ്ങളെ, എന്തിനെ? ഈ ജഗത്തിനെ പോലും ശബ്ദം കേട്ടിട്ടല്ലേ ഉണർന്നത്. പലതിനെ ആശ്രയിച്ചിട്ടാണ് ജാഗ്രതയിൽ വന്നത് എന്ന് സാധാരണഗതി പറയാം. അങ്ങനെ പറഞ്ഞാൽ ദ്വൈതമായി. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഇരുന്നുകൊണ്ടാണ് കൽപ്പിക്കുന്നത്, ജാഗ്രതയിലിരുന്നുകൊണ്ട്. എന്തിനെക്കുറിച്ച്? ഈ ജാഗ്രത പൂർണ്ണമായും ഇല്ലാതിരുന്ന സുഷുതിയെക്കുറിച്ച്. ആ സുഷുതിയിൽ ഈ ജാഗ്രത തന്നെ ഇല്ലായിരുന്നെങ്കിൽ ജാഗ്രതയിൽ അനുഭവപ്പെടുന്ന പ്രാണനോ ശരീരമോ മനസ്സോ ബുദ്ധിയോ സംസ്കാരമോ എന്താവിടെ ഉണ്ടായിരുന്നു? വിചാരം ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ ജാഗ്രതയിൽ ഈ കാണുന്നതെല്ലാം അവിടെ ഏകമേവ അദ്വിതീയം സതേവ, എല്ലാം അവിടെ സത്ത് തന്നെയായിരുന്നു. അപ്പോൾ അന്യമായി ഒന്നവിടെ നിലനിന്നാലേ ആശ്രയിക്കാൻ പറ്റും. സത് ഏകമേവ അദ്വിതീയമായിരുന്ന ആ സ്ഥിതിയിൽ ആശ്രയിക്കാൻ ഒന്നും തന്നെ ഇല്ല, അന്യമായി ഒന്നും തന്നെ ഇല്ല. പിന്നെ എല്ലാത്തിനെയും ആശ്രയിക്കുന്നേ പോയി. ജാഗ്രതയിലേക്ക് വരുമ്പോൾ എല്ലാം വരുന്നു, അവിടെ സംസ്കാരം വരുന്നു, പറയുന്നു. ജാഗ്രതയിൽ വന്നിട്ട് പറയുന്നു, ഞാൻ സംസ്കാരം ഉള്ളതുകൊണ്ട് ജാഗ്രതയിലേക്ക് വന്നു, ബുദ്ധിയും മനസ്സും ഉള്ളതുകൊണ്ട് ജാഗ്രതയിലേക്ക് വന്നു, ഇന്ദ്രിയങ്ങളുള്ളതുകൊണ്ട് ജാഗ്രത വ്യവഹാരം നടക്കുന്നു, ബാഹ്യമായ നിമിത്തങ്ങളുള്ളതുകൊണ്ട് ജാഗ്രതയിലേക്ക് വന്നു, ഇതെല്ലാം ജാഗ്രത വ്യവഹാരമാണ്. സുഷുപ്തി എന്താണ്? വ്യവഹാരമാണ്. ഇപ്പൊ സുഷുപ്തിയിൽ ആ സ്ഥിതിയിൽ, സുഷുപ്തി സ്ഥിതി, അതിനാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് അവസ്ഥാനം? ആ സ്ഥാനത്ത് ആശ്രയിക്കാനൊന്നുമില്ല. ആ വ്യവസ്ഥിതിയിൽ ഒന്നിനെ ആശ്രയിക്കാൻ, ജാഗ്രതയിൽ ജാഗ്രത വ്യവഹാരമാണ് ഇതെല്ലാം ആശ്രയിച്ചെന്നും ആശ്രയിച്ചില്ലെന്നും എല്ലാം പറയുന്നു. അതുപോലെ തന്നെയാണ് ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. കാരണം ഇതൊന്നാണല്ലോ, ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ് പല ശരീരങ്ങളിലൂടെ ഒരു ജഗത്തിനെ അല്ലെങ്കിൽ പല ജഗത്തിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും സംഭവിക്കുന്ന ഇത് തന്നെ നിരപേക്ഷമായ ആ സ്വരൂപത്തിൽ നിന്ന് സാപേക്ഷമായ അവസ്ഥയിലേക്ക് മാറുന്നു. സാപേക്ഷമായ അവസ്ഥയിലേക്ക് മാറുന്നതിന് മുമ്പ് എന്തിനപേക്ഷിക്കാനാണ്? ഒന്നിനെ അപേക്ഷിക്കാനുണ്ട്. പിന്നെ ഇതെല്ലാം എന്താണ്? ജാഗ്രത് കൽപ്പനകൾ. ജാഗ്രതത്തിലിരുന്നുകൊണ്ട് കൽപ്പിക്കുന്ന ഇതാണ് ആധ്യാത്മികമായ അർത്ഥം. അനപേക്ഷത എന്ന് പറയുന്നതിന് ഒന്നിനെ അപേക്ഷിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ആധ്യാത്മിക വിശദീകരണമാണ്. ഇത് ഭൗതികമായ വിശദീകരണം അല്ല. അതുകൊണ്ട് പറയുന്നു ഇത് അനപേക്ഷമായാണ് സംഭവിക്കുന്നത്. സൃഷ്ടി എന്ന് പറയുന്നത് അത് സുഷുപ്തിയെ മനസ്സിലാക്കാമെങ്കിൽ ജഗത് സൃഷ്ടിയും മനസ്സിലാക്കാം. സ്വയം എത്തിച്ച വിശേഷണ സ്വയം ആത്മാനം അകുരുത. സ്വയം എന്നൊരു വിശേഷണം കൊടുത്തിരിക്കുന്നത് കൊണ്ട് നിമിത്താന്തര അനപേക്ഷത്വം, ഒരു തന്നിൽ നിന്നും അന്യമായ ഒരു നിമിത്തത്തെയും ആശ്രയിക്കുന്നില്ല. താൻ തന്നെ എല്ലാമായി മാറുന്നു. അതിന് ദൃഷ്ടാന്തം പറയുന്നു, സ്വപ്നം പോലെ. സ്വപ്നത്തിൽ സ്വയം ജ്യോതിസായ പുരുഷൻ തന്നിൽ നിന്ന് അന്യമായ ഒന്നിനെ അപേക്ഷിക്കുന്നില്ല. ശരി, സൃഷ്ടിക്കുന്ന മുമ്പ് ഒന്നിനെ അപേക്ഷിച്ചില്ല, സൃഷ്ടിയിൽ അപേക്ഷിക്കുന്നുണ്ടല്ലോ. പറയുന്നു സൃഷ്ടിയിലും അപേക്ഷിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? സൃഷ്ടിയിലും തന്നിൽ നിന്ന് അന്യമായ ഒന്നില്ലല്ലോ, ഉണ്ടായല്ലേ അപേക്ഷിക്കാൻ കഴിയും. സൃഷ്ടിയിലും അനന്യത്വമാണ്. കാര്യവും എന്താണ്? മൺപാത്രം. മണ്ണിൽ നിന്ന് അനന്യമാണ്. ആ മൺപാത്രത്തെ സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും മൺപാത്രം എന്താണ്? അനന്യമായി തന്നെ ഇരിക്കുന്നു. അവിടെ ഭേദത്തെ, വാസ്തവഭേദത്തെ ദർശിക്കാൻ സാധ്യമല്ല. ഇതേ സമാധാനം തന്നെയാണെന്ത്? പ്രണാമാത് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നു പ്രപഞ്ചം പരിണമിച്ചാണ്, ഭൗതികവാദിയും പറയുന്നു. ഇപ്പോൾ ഇവിടെ അദ്വൈതിയും പറയുന്നു പരിണമിച്ചാണ്. എന്തിൻ്റെ പരിണാമം? മായയുടെ പരിണാമം എന്നല്ല പറഞ്ഞു ഇവിടെ. സാറിന് അങ്ങനെയും പറയാറുണ്ട് അദ്വൈതി. മായയുടെ പരിണാമം എന്ന് പറയുമ്പോഴും മനസ്സിലാക്കണം എന്താണ്? ബ്രഹ്മത്തിൽ നിന്ന് അന്യമായ ഒരു മായ പരിണമിച്ച് സൃഷ്ടിയുണ്ടായെന്നല്ല, ബ്രഹ്മസ്വരൂപമായ മായ തന്നെ പരിണമിച്ച് സൃഷ്ടി സംഭവിച്ചിരിക്കുന്നു. അവിടെ ചോദിക്കും ബ്രഹ്മം അവിക്രിയമാണ്, നിഷ്ക്രിയം, നിരഞ്ജനം, നിരാകാരം എന്നെല്ലാം പറയുന്ന അതിൽ എങ്ങനെയാണ് പരിണാമം സംഭവിക്കുന്നത്? പറയുന്നു നിഷ്ക്രിയത്തിൽ പരിണാമം സംഭവിക്കാം, ഒരു ദോഷമില്ല. എന്നാ പിന്നെ സക്രിയം, സവികാരം, സഗുണം എന്നെല്ലാം പറയുന്നതിന് എന്താ വ്യത്യാസം? അവിടെയും പരിണാമം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഇതാണ്. മറ്റു ദാർശനികന്മാര്, സംഖ്യന്മാരെ പോലെയുള്ളവർ പറയുന്നത് പ്രകൃതി പരിണമിക്കുന്നു, ബ്രഹ്മം പരിണമിക്കുന്നു എന്നല്ല. ഒരു ബ്രഹ്മത്തെ അംഗീകരിക്കുന്നു എങ്ങനെ? നിർഗുണനായ പുരുഷനായി. നിർഗുണനായ പുരുഷൻ പരിണമിക്കാൻ സാധ്യമല്ലെന്നാണ് അവർ പറയുന്നത്. ഇവിടെ അദ്വൈതി എന്താ പറയുന്നത്? നിർഗുണത്തിലും പരിണാമം സംഭവിക്കാം, ഒരു തകരാറില്ല. ആ നിർഗുണത്തിലേ സംഭവിക്കുന്നുള്ളൂ, മറ്റൊരിടത്ത് സംഭവിക്കുന്നില്ല. പ്രകൃതിയിലോ പ്രകൃതിയിലും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? നിർഗുണത്തിൽ നിന്ന് അന്യമായൊരു പ്രകൃതിയില്ല. പിന്നെ ഇതിൽ വൈരുദ്ധ്യം വരുന്നതിന് വ്യാഘാത ദോഷം. നിർഗുണമാണ് പരിണമിക്കുന്നു, നിഷ്ക്രിയമാണ് പരിണമിക്കുന്നു എന്ന് പറയുമ്പം പരിണാമം എന്ന് പറയുന്നതിൻ്റെ നേരെ വിരുദ്ധമാണ് നിഷ്ക്രിയം എന്ന് പറയും. ഇതെങ്ങനെ യോജിപ്പിക്കും? അതാണ് അദ്വൈതത്തിൻ്റെ മർമ്മ പ്രധാനമായ ഭാഗം പറയുന്നത്. എന്താണ്? പരിണാമം സംഭവിച്ചോട്ടെ, ഒരു വിരോധമില്ല, നിർഗുണമായ ബ്രഹ്മത്തിൽ പരിണമിക്കുന്നു. പക്ഷെ പരിണാമം പരമാർത്ഥമല്ല എന്ന് സ്വീകരിച്ചാണ്. പരമാർത്ഥമല്ലെങ്കിൽ ദോഷമില്ല. പരമാർത്ഥം അല്ല എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് ആവർത്തിച്ച് പറഞ്ഞില്ലെങ്കിലും ഇത് പരിണാമമാണ് എന്ന്. പരിണാമമാണ്, പക്ഷെ പരമാർത്ഥമല്ല. ഇതാണ് മറ്റു ദാർശനികന്മാരും അദ്വൈതിയും തമ്മിൽ വ്യത്യാസം. എല്ലാവരും ജഗത്ത് ഒരു പരിണാമമാണെന്ന് പറയുന്നുണ്ട്. എല്ലാവരും, ആസ്തികനായാലും ശരി, നാസ്തികനായാലും ശരി, അത് തന്നെയാണ് അദ്വൈതിയും പറയുന്നത്. പക്ഷെ അദ്വൈതി അവിടെ ഒന്ന് കൂട്ടിച്ചേർക്കുന്നു, ഇത് പരിണാമം തന്നെയാണ്, പക്ഷേ ഇത് പരമാർത്ഥമല്ല എന്നാണ്. പരമാർത്ഥമല്ല എന്ന് വെച്ചാൽ ഇത് കേവലം പ്രതീതിയാണ്. ആരാണോ ജഗത്തിന് ജ്ഞാതാവായിരിക്കുന്നത്? ജഗത്തിന് ജ്ഞാതാവായിരിക്കുന്നവന്റെ ജ്ഞേയമായ പ്രതീതി മാത്രമാണ്, അതായത് യാതൊരു പരമാർത്ഥികതയില്ല എന്ന് വരുമ്പോൾ എന്തായി? ജഗത്ത് തന്നെ പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. പിന്നെ എന്താ പരമാർത്ഥത്തിലുള്ളത്? ബ്രഹ്മം മാത്രം, സത്ത് മാത്രം, സച്ചിദാനന്ദമാണ് പരമാർത്ഥത്തിലുള്ളത്. ആ സച്ചിദാനന്ദത്തിലെ ഒരു പ്രതീതി എന്നുള്ള നിലയ്ക്ക് ഇതിനെ പരമാർത്ഥമെന്ന് പറയാം, ഇതിനെ പരിണാമമെന്ന് പറയാൻ ദോഷമില്ല. ഏതുപോലെ ഒരു മരീചിക പോലെ മരുമരീചികയിൽ കാണുന്ന എല്ലാ പരിണാമങ്ങളും അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് സത്യം എന്ന് പറയാൻ പറ്റും. ഒരു മരീചികയിൽ എന്തെല്ലാം ജല പരിണാമങ്ങളാണ് കാണുന്നത്, അതുകൊണ്ട് സത്യമാണല്ല. ഈ ഒരു ഭാഗം മനസ്സിലായാൽ എന്താണ് അദ്വൈത ബോധം, അത് വ്യക്തമായി. അതുകൊണ്ട് പരിണാമത്തെ സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നില്ല എന്നുള്ളതല്ല അദ്വൈതത്തിന്റെ വിശേഷത, അതിനെ സത്യമായി സ്വീകരിക്കുന്നു തിരസ്കരിക്കുന്നു എന്നുള്ളതാണ്. സത്യം എന്നുള്ളതിനാണ് പ്രാധാന്യം. അപ്പോൾ ഒരാൾ ജഗത്തിനെ കാണുന്നു, ജഗത് എന്ന് പറയുന്നതിൽ സൃഷ്ടിയെ കാണുന്നു, സൃഷ്ടിക്ക് കാരണത്തെ കാണുന്നു, കാരണം പലതരത്തിൽ കാണുന്നു, സാധാരണ കാരണം, അസാധാരണ കാരണം, നിമിത്ത കാരണം, ഉപാദാന കാരണം, പലതരത്തിൽ ഇതെല്ലാം കാണുന്ന ആളിനോട് സമാധാനമായി പറയുകയാണ്, നീ ജഗത്തിനെ കാണുന്നുണ്ട്, നീ ജഗത്തിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ജഗത്തും ഒരു കാര്യം തന്നെയാണ്, അതും ഒരു കാരണത്തിൽ നിന്ന് പരിണമിച്ചതാണ്. എന്താ കാരണം? നിർവികാരമായ പരബ്രഹ്മമാണ്, അത് തന്നെയാണ് ഇതിൻ്റെ സ്വരൂപവും. ഇതെങ്ങനെ സംഭവിക്കും? പരസ്പര വിരുദ്ധമായ കാര്യം പറയുന്നു. രണ്ട് സത്യങ്ങൾ ഉണ്ടായതേ ഉള്ളൂ, ബ്രഹ്മസത്യവും ജഗത് സത്യവും. അങ്ങനെ രണ്ട് സത്യമാകുമ്പോഴാണ് കുഴപ്പം. ഈ രണ്ട് സത്യം ഒന്നായാലോ കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ പറയുന്നതിൽ ദോഷമല്ല. ബ്രഹ്മസത്യം ജഗത് സത്യം എന്ന് പറഞ്ഞാൽ രണ്ട് സത്യമില്ല അദ്വൈതത്തിൽ, ഒരേ ഒരു സത്യത്തെ തന്നെയാണ് ബ്രഹ്മസത്യം എന്ന് പറയുന്നത്, അതേ സത്യത്തെ തന്നെയാണ് ജഗത് സത്യം എന്നും പറയുന്നത്. അതാണ് ദ്വൈതിയും അദ്വൈതിയും തമ്മിൽ വ്യത്യാസം. ദ്വൈതിയും പറയും രണ്ട് സത്യമുണ്ടെന്ന്, ബ്രഹ്മവും സത്യം ജഗത്ത് സത്യം. അദ്വൈതിയും പറയുന്ന അത് തന്നെയാണ് ബ്രഹ്മസത്യം ജഗത് സത്യം, പക്ഷേ ഒരേ ഒരു സത്യം. അപ്പോൾ പിന്നെ എന്താ ജഗത്ത് പ്രതീതി? അതെന്താണ്? ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മം തന്നെയാണെങ്കിൽ പിന്നെ പ്രതീതി എന്ന് എന്തിനു പറയണം? ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായ എന്തോ ആണ് ജഗത്ത് എന്ന് കരുതിയാൽ ബ്രഹ്മസത്തയിൽ നിന്ന് ഭിന്നമായ സത്യയോട് കൂടിയതാണ്, ബ്രഹ്മസ്വരൂപത്തിൽ നിന്ന് ഭിന്നമായ പരിണാമസ്വരൂപത്തോടു കൂടിയതാണ്, ബ്രഹ്മസ്വരൂപത്തിൽ നിന്ന് ഭിന്നമായ ഉത്പത്തി സ്ഥിതി നാശങ്ങളോട് കൂടിയതാണ് ജഗത്ത് എന്ന് കരുതുന്നിടത്താണ് പറയുന്നത്. അല്ല, അത് ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മസത്യം തന്നെയാണ് ജഗത് സത്യം. അതാണ് അദ്വൈതം. ഇവിടെ ഏകമേവ അദ്വിതീയം. അതുകൊണ്ട് പരിണാമം എന്ന് പറയുന്നതുകൊണ്ട് ദോഷമില്ല. പക്ഷെ ആ പരിണാമവും എന്താണ്? പരമാർത്ഥ സത്യത്തിലെ പ്രതീതിയാണോ? അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അനപേക്ഷമായി ഒന്നിനെയും അപേക്ഷിക്കാതെ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് പരമാർത്ഥമായ ബ്രഹ്മം തന്നെയാണ്. അത് സുഷുപ്തിയും ജാഗ്രതയുമായി മനസ്സിലാക്കണം. സ്വയം ഇതിന് വിശേഷണം നിമിത്താന്തര അനപേക്ഷത്വം ഇതി പ്രതീയതെ. ആത്മകൃതി, ജഗത്ത് ആത്മകൃതിയാണ്, ആത്മസൃഷ്ടിയാണ് എന്നർത്ഥം. അവിടെ ഇങ്ങനെ ഇവിടെ ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ജീവാത്മാവ് പരമാത്മാവ് അങ്ങനെ ഒരു ഭേദത്തെ എടുത്തിട്ടില്ല. ഏകമായ സത്ത അതിൽ സംഭവിക്കുന്നു. അതിന് ജീവാത്മാവെന്നോ പരമാത്മാവെന്നോ പരബ്രഹ്മമെന്നോ എന്ത് വേണോ പറയാം. ഇതാണ് അദ്വൈതം. പരിണാമാതിഥിവ പൃഥക് സൂത്രം. ഇതിന് സൂത്രവിഭാഗം, യോഗ വിഭാഗം വ്യാകരണത്തിൽ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് മറ്റൊരു തരത്തിലും വ്യാഖ്യാനിക്കാമെന്ന് ഭാഷ്യകാരം പറയുന്നു. ആത്മകൃതേഹേ ഒരു സൂത്രം, പരിണാമ അത് സൂത്രവിഭാഗം ചെയ്തു. അടുത്ത സൂത്രം എന്താ? അതിൻ്റെ അർത്ഥം തസ്യേഷോർത്ഥ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതായിരിക്കുന്നതാണ്, ഇതശ പ്രകൃതിയിൽ ബ്രഹ്മ. ഇനി പറയാൻ പോകുന്ന കാരണം കൊണ്ടും ബ്രഹ്മം തന്നെയാണ് പ്രകൃതി. കാരണം ബ്രഹ്മണൈവ വികാരാത്മന പരിണാമ സ സമാനധികരണ്യേന ആമ്നായതേ സച്ച തെച്ച അഭവത് നിരുക്തഞ്ച അനിരുക്തഞ്ച നിലയനഞ്ച അനിലയനഞ്ച ഇങ്ങനെ പറയുന്നു. ആ ബ്രഹ്മം തന്നെയാണ് സത്തും തെത്തും ആയതാണ്. സത്തുച്ച സച്ച തെത്തുച്ച തെച്ച എന്ന് പറയുന്നു. സത്തെന്ന് പറഞ്ഞാലോ ഏതിനെയാണോ നമുക്ക് സത്തെന്ന് അനുഭവിക്കാൻ കഴിയുന്നത് അതല്ല സത്ത്. സത്തെന്ന് അനുഭവിച്ചാൽ പോലെ പ്രത്യക്ഷമായി അനുഭവിക്കണം. പൃഥിവി അപ്പ് തേജസ് മൂന്നെണ്ണം. ഈ മൂന്നെണ്ണത്തിന് നമുക്ക് പ്രത്യക്ഷമായി അനുഭവിക്കാൻ കഴിയുന്നു. ഇന്ദ്രിയ പ്രത്യക്ഷമാണ്. ഇതാ ഇത് പൃഥിവിയാണ്, ഇത് അഗ്നിയാണ്, ഇത് ജലമാണ് എന്ന് സ്വയം അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ സത്ത്. അപ്പോൾ ഈ പ്രപഞ്ചം എന്തുകൊണ്ട് പ്രപഞ്ചത്തെ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്വൈതത്തെ നിഷേധിക്കുന്ന എന്തുകൊണ്ടാണ്? അദ്വൈതത്തിൽ പ്രപഞ്ചത്തെ നിഷേധിക്കുന്നു എന്നുള്ള ഒറ്റത്തെ പലർക്കും അദ്വൈതത്തെ ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ അങ്ങനെ അദ്വൈതത്തിൽ പ്രപഞ്ചത്തെ നിഷേധിക്കുമ്പോഴും പ്രപഞ്ച പ്രത്യക്ഷത്തെ അംഗീകരിച്ചിട്ടാണ് പറയുന്നത് നിഷേധിക്കുന്നത്. നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല. ആദ്യം പ്രപഞ്ച പ്രത്യക്ഷത്തെ, പ്രപഞ്ച അനുഭവത്തെ, പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു. അല്ലാതെ നിഷേധിക്കുന്നില്ല. മറ്റ് ഈ അദ്വൈതം എന്താണെന്ന് ധരിക്കാത്തവർ കരുതുന്ന പോലെ പ്രപഞ്ചത്തെ അദ്വൈതം നിഷേധിക്കുന്നു. പിന്നെ എന്താ അവിടെ വിശേഷിച്ച് പറയുന്നത്? ആ പ്രപഞ്ച അസ്തിത്വം, പ്രപഞ്ച സത്യത്വം, അതിൻ്റെ പരമാർത്ഥികത എന്തെന്ന് പറയുകയാണ്. എന്തിൻ്റെ അസ്തിത്വമാണ് പ്രപഞ്ചത്തിൽ പ്രകടമാകുന്നത്? പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന സത്യവസ്തുവിൻ്റെ അസ്തിത്വമാണ് ഈ പ്രപഞ്ചത്തിൽ പ്രകടമാകുന്നത് എന്ന് അതിനെ വിശദീകരിക്കുന്നു എന്നേ ഉള്ളൂ. ആ വിശദീകരണം കേൾക്കാതെ നിഷേധിക്കുന്നുണ്ട് അർത്ഥമുണ്ടോ? പ്രപഞ്ചമില്ല എന്ന് പറഞ്ഞെന്ന് പറയുന്നുണ്ട് അർത്ഥമുണ്ട്. പ്രപഞ്ചമില്ല എന്നാർക്കും പറയാൻ കഴിയില്ല. കാരണം പ്രപഞ്ചം അനുഭവപ്പെടുന്നതിന് ഉണ്ടെന്നാണ്. പ്രപഞ്ചമില്ല എന്നാർക്കെങ്കിലും അനുഭവമുണ്ടോ? ഇല്ല, ഉണ്ടെന്നാണ് അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ട് ഉണ്ടെന്ന് അനുഭവപ്പെടുന്നു? അത് ബ്രഹ്മം തന്നെയാണ്. ഉണ്മ എന്ന് പറയുന്നത് ആ ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിന് ഉണ്ടെന്നേ അനുഭവപ്പെടാൻ പറ്റും, ഇല്ലാന്ന് അനുഭവപ്പെടാൻ പറ്റത്തില്ല. വേണ്ടിയൊന്ന് അനുഭവം തന്നെ ഉണ്ടാകാതിരിക്കാം, അത് സംഭവിക്കാം, പക്ഷെ ഇല്ലാന്ന് അനുഭവിക്കാൻ കഴിയത്തില്ല. അതിനുദാഹരണമാണ് സുഷുപ്തി. സുഷുപ്തിയിൽ എന്താണ്? അനുഭവമേ ഇല്ല. അതുകൊണ്ട് അവിടെ ഉണ്ടെന്നോ ഇല്ലെന്നോ ഒരനുഭവമില്ല. സത് പ്രതീതിയില്ല, അസത് പ്രതീതിയില്ല, അങ്ങനെ സംഭവിക്കാം. അല്ല, ജഗത്തിന് ഇല്ലെന്നാർക്കും അനുഭവിക്കാൻ പറ്റില്ല. ചിലർ പറയും, ഓ എന്റെ ഗുരുവിന് ബ്രഹ്മജ്ഞാനമുണ്ട്, എന്റെ ഗുരുവിനെ സംബന്ധിച്ച് പ്രപഞ്ചമില്ല എന്നൊക്കെ പറയും. എന്താ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? അനുഭവം എന്ന് പറയുന്നത് ജാഗ്രത സ്വപ്നങ്ങളിലാണ് സംഭവിക്കുന്നത്. ആ അനുഭവം എന്ന് പറയുന്നത് എപ്പോഴും സത് അസത് രൂപത്തിൽ തന്നെ ആയിരിക്കും. സത്തിനെ വിട്ടിട്ട് അസത്തോ അല്ലെങ്കിൽ അസത്തിനെ വിട്ടിട്ട് സത്തോ ഒന്ന് മാത്രമായി അനുഭവം നീക്കത്തില്ല. ഇനി അനുഭവം ഇല്ലെങ്കിലോ സുഹൃത്തിയിൽ സത്വമില്ല, അസത്വമില്ല. അതെന്തായിപ്പോ അവ്യവഹാര്യമായി. പിന്നെന്താ അദ്വൈതി പറയുന്നത്? ആ സദ് അനുഭവത്തിൻ്റെ പരമാർത്ഥികതയെക്കുറിച്ച് പറയുക. ഈ സദ് അനുഭവം പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുന്നത് അത് പരമമായ ഒരു സത്തിൻ്റെ പ്രകാശനമാണ്. അങ്ങനെയാണ് അത് മനസ്സിലാക്കുക. അതുകൊണ്ടിവിടെ പ്രത്യക്ഷമായി അനുഭവപ്പെടുന്നുണ്ട് ഭൂതത്രയം, മൂന്ന് ഭൂതങ്ങൾ. അതിനെ സത്തെന്ന് പറയുന്നു. തെത്തെന്ന് പറഞ്ഞാലോ? തെത്ത് പരോക്ഷമായ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സർവനാമ ശബ്ദമാണ് തെത്. ത്യഹ തെത്. അതെന്ത് പറയുന്നു? രണ്ട് ഭൂതങ്ങൾ വായുവും ആകാശവും മറ്റും മൂന്നും പോലെ പ്രത്യക്ഷമല്ല. അപ്പോൾ ഒരു വസ്തു പിന്നെ അനുഭവിക്കുന്നു, അനുഭവിക്കുന്നതുകൊണ്ട് ഉണ്ട് എന്ന് പറയുന്നതിന് അത് പ്രത്യക്ഷമായിരിക്കണമെന്നില്ല. അപ്രത്യക്ഷമായാലും ഉള്ളത് തന്നെ ആകാശം, അപ്രത്യക്ഷമാണെങ്കിലും അതുള്ളത് തന്നെയാണ് വായു. അപ്രത്യക്ഷം എന്ന് വെച്ചാൽ ചക്ഷുരേന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്തതാണെങ്കിലും അതുള്ളത് തന്നെ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇത് പ്രത്യക്ഷമാണ്, അതുകൊണ്ട് അത് പരമാർത്ഥമാണെന്ന് പറയാൻ കഴിയില്ല. സത്തായതും പ്രത്യക്ഷമായി അനുഭവിക്കുന്നതും തെദ് ആയതും അങ്ങനെ പ്രത്യക്ഷമാകാൻ കഴിയാത്തതുമായ സർവതും ആയിത്തീർന്ന എന്താണോ അഭവത് ബ്രഹ്മം തന്നെ അങ്ങനെ ആയിത്തീർന്നു. അതുപോലെ ഈ പ്രപഞ്ചത്തെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അദ്വൈതി ഒരിക്കലും പറയുന്നില്ല താൻ സർവജ്ഞനാണ്, താൻ ഈ പ്രപഞ്ചത്തിൻ്റെ സർവത്തിൻ്റെയും രഹസ്യം കണ്ടുപിടിച്ചവനാണ്. അങ്ങനെയൊന്നും അദ്വൈതിക്ക് ദുരഭിമാനമില്ല, അത് പറയാൻ കഴിയത്തില്ല. അങ്ങനെയുള്ള സിദ്ധിയൊന്നും ഒരിക്കലും അദ്വൈതിക്ക് അവകാശപ്പെടാനും പറ്റത്തില്ല. അപ്പോൾ ഈ പ്രപഞ്ച സൃഷ്ടിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്, അതിന് എത്രയോ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകാതിരിക്കുന്നു, അറിയാതിരിക്കുന്നു. അതാണ് നിരുക്തം, പറയാൻ കഴിയുന്നുള്ള കാര്യങ്ങൾ, വിശദീകരിക്കാനും മനസ്സിലാക്കാനും കഴിയാൻ പറ്റിയ കാര്യങ്ങൾ കുറേ ഈ പ്രപഞ്ചത്തിലുണ്ട്. എന്നാൽ ആർക്കും തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഒരംശത്തെപ്പോലും വസ്തുനിഷ്ഠമായി ഭൗതികമായി പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ബ്രഹ്മജ്ഞാനി അത് എല്ലാം അറിഞ്ഞിരിക്കുന്ന ആളാണ് എന്നൊക്കെയുള്ള മിഥ്യാധാരണയാണ്, അങ്ങനെ അറിയാൻ കഴിയത്തില്ല. ചില കാര്യങ്ങൾ അറിയാൻ പറ്റും, അറിയുന്നത് വളരെ തുച്ഛമാണ്, അല്പമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്താരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു തത്വജ്ഞാനിയുടെ പോലും അറിവെന്ന് പറയുന്നത് വളരെ തുച്ഛമാണ് അറിവ്. അത് അസാധ്യമായ കാര്യമാണ് സമ്പൂർണമായ അറിവ്. അതുകൊണ്ടെന്താണ് ഇവിടെ അനിരുക്തം, പറയാൻ കഴിയാത്തത്, അറിയാൻ കഴിയാത്തത്, പറയാൻ കഴിയാത്തത്, ചിന്തിക്കാൻ കഴിയാത്തത്, അങ്ങനെയുണ്ട്. എന്തുകൊണ്ട്? ബ്രഹ്മം സ്വയം തന്നെ അചിന്ത്യമാണ്. അതുകൊണ്ട് ബ്രഹ്മം ജഗത്തായി പരിണമിച്ചപ്പോഴും അത് അചിന്ത്യമായി തന്നെ ഇരിക്കുന്നു. അതിനെന്താ അതിശയിക്കാൻ? അതിൻ്റെ സ്വഭാവം അതിന് വിടാൻ കഴിയും ഇല്ല. എന്നാൽ ബ്രഹ്മം തന്നെ എന്താണ്? ചിന്തിയുമായിരിക്കുന്നു. കുറേ കാര്യങ്ങൾ ചിന്തിയുമായിരിക്കുന്നു. കാരണം ഈ സൃഷ്ടിയിൽ അന്തർഭവിച്ചിരിക്കുന്ന ഈ അല്പമായ ബുദ്ധി കൊണ്ട് ഈ ജഗത്തിൻ്റെ എല്ലാ രഹസ്യം അറിയുക എന്ന് പറയുന്നത് അസംഭവമാണ്, സാധ്യമല്ല. അതുകൊണ്ട് നിരുക്തവും അനിരുക്തവുമായിരിക്കുന്നത് അത് അംഗീകരിക്കുന്നുണ്ട്. ഈ ലോകം കുറേയൊക്കെ അറിയാനും പറയാനും കഴിയുന്നതാണ്, കുറേയൊക്കെ അറിയാനും അറിയാനോ പറയാനോ കഴിയാത്തത്, അതാണ് അനിരുക്തം. അങ്ങനെയായിരിക്കുന്നു എന്താണ്? ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ സർവജ്ഞത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് പാരമാർത്ഥികം, ഇതാണ് പരമമായ തത്വം, ആ പരമമായ തത്വത്തിലാണ് ഇത് സംഭവിക്കുന്നതെന്ന് അറിയുന്നതിനപ്പുറം ഒരു സർവജ്ഞത്വം ഇവിടെ ഇല്ല, അസാധ്യമാണ്. പിന്നെ അറിവിൽ മനുഷ്യന് ഏറ്റക്കുറച്ചിലുണ്ടാകാം. ഒരു മനുഷ്യൻ അറിയുന്ന കൂടുതൽ വേറൊരു മനുഷ്യൻ അറിഞ്ഞിരിക്കാം, അതിൽ കൂടുതൽ വേറൊരാൾ അറിയാം, അത് കൂടുതലുണ്ടാകാം. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ബ്രഹ്മസ്വയം തന്നെ ഇങ്ങനെ ആയിരിക്കെ നിരുക്തവും അനിരുക്തവുമായിരിക്കെ ആർക്കാണ് അനിരുക്തമായതിനെ നിരുക്തമാക്കാൻ കഴിയുന്നത്? പറയാൻ കഴിയാത്തതിനെ എങ്ങനെ പറയാൻ പറ്റും? അറിയാൻ കഴിയാത്തതിനെങ്ങനെ അറിയാൻ പറ്റും? കാണാൻ കഴിയാത്തതിനെങ്ങനെ കാണാൻ പറ്റും? ഇന്ന് സാധ്യമായ കാര്യങ്ങളല്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിയുടെ വൈചിത്ര്യമാണത്, കണ്ണുകൊണ്ട് നമുക്ക് കാണാം. സ്ഥൂലമായ നാമത്തോടു കൂടിയത്, രൂപത്തോടു കൂടിയത്, ആകൃതിയോട് കൂടിയതെല്ലാം കാണുന്നു. പരമാണുവിനെ കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. പറയാൻ കഴിയുന്നുണ്ടോ? ഇല്ല. പലതും നിർവചിക്കാൻ തന്നെ സാധ്യമല്ല, അത്രയും സൂക്ഷ്മമാണ്. അതെന്താണത്? ബ്രഹ്മമാണത്, തത്വമാണ്. തത്വം തന്നെ എല്ലാമായിരിക്കുന്നു. അതുകൊണ്ട് ഇതിലൊന്നും തനിക്ക് തത്വം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞു, പക്ഷെ താൻ സർവജ്ഞനല്ല, സർവത്തെ അറിഞ്ഞില്ല എന്ന് ഒന്നും ഇവിടെ ഒരു ന്യൂനതയല്ല. സർവജ്ഞത്വത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് അത്തരം ന്യൂനതകൾ സ്വയം ആരോപിക്കുന്നത്. അതുകൊണ്ട് ഇത് എല്ലാം ആയി പരിണമിച്ചിരിക്കുന്നത് ആ സത്ത് തന്നെയാണ്. പക്ഷെ അങ്ങനെ പരിണമിച്ചു എന്ന് പറയുമ്പോൾ പരിണാമം പരമാർത്ഥമല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പരിണാമത്തിൻ്റെതാ പരമാർത്ഥത്തിൻ്റെതായ ഈ പരിണാമം എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് അദ്വൈതത്തിന് ഹാനിയൊന്നും സംഭവിക്കുന്നില്ല. സച്ച തെച്ച ഭവ നിരുക്തം ച അനിരുക്തം ച ഇത്യാദിന. ഇതുകൊണ്ട് എന്താണ് ആ ബ്രഹ്മം തന്നെ വികാരാത്മന പരിണാമ ബ്രഹ്മം വികാരൂപത്തിൽ പരിണമിച്ചു എന്ന് സമാനാധികരണ്യേന. സമാനാധികരണത്തിൽ പറയുക എന്ന് വെച്ചാൽ ബ്രഹ്മത്തെ എങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ പറഞ്ഞു. ബ്രഹ്മ സച്ച തെച്ച അഭവത് നിരുക്തഞ്ച അനിരുക്തഞ്ച അഭവത്, അല്ലെങ്കിൽ ആത്മാ സച്ച തെച്ച അഭവത് ആത്മാ എന്നിങ്ങനെ സമാനമായ ശബ്ദങ്ങളിലൂടെ ഏകമായ അർത്ഥം കിട്ടത്തക്ക രീതിയിൽ പറഞ്ഞു. അതാണ് സമാനാധികരണീയമായി പറഞ്ഞെന്ന് പറയുന്നത്. അതുകൊണ്ടിവിടെ ഒരു പരിണാമത്തെ സ്വീകരിച്ചാലും സൃഷ്ടിയെ സ്വീകരിച്ചു കഴിഞ്ഞാലും ഒന്നിവിടെ ദ്വൈതാപത്തിയില്ല. ആ ദ്വൈതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം അംഗീകരിക്കാം. ഇതൊന്നും അദ്വൈതത്തിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളില്ല കാര്യങ്ങളല്ല എന്നാണ്. അതുകൊണ്ട് ബ്രഹ്മ ഉപാദാനത്തിൽ നിന്ന് പരിണമിച്ചതാണ് ഈ ജഗത്ത് എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ പരിണാമം ഒന്ന് എന്തുകൊണ്ട് പറഞ്ഞു അതിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, നമ്മൾ വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇവിടെ പരിണാമം എന്നേ പറയുന്നുള്ളൂ, പരിണാമം സത്യമല്ല എന്നിവിടെ പറയുന്നില്ല. അത് മറ്റൊരു സന്ദർഭത്തിൽ പറയും. ആ സന്ദർഭം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളിവിടെ അങ്ങനെ വ്യാഖ്യാനിക്കും, അല്ലെങ്കിൽ അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു തമ്മിൽ വിരുദ്ധമല്ലെന്ന് ചിന്തിക്കരുത്. അതിവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നു അത് സത് കാര്യാത്മക പരിണാമ പരം. ഇവിടെ പരിണാമം പരിണാമം എന്ന് പറയുമ്പോൾ അതിനെ സത്തായിട്ടെടുക്കരുത്. പിന്നെയോ തദനന്യത്വം ഇതി വിവർത്തവാദസ്യ പക്ഷമാണ്. അപ്പോൾ ഇനി അടുത്ത് വിവർത്തത്തെ പറയും. വിവർത്തം എന്ന് പറഞ്ഞാലും പേടിക്കണ്ട, പരമാർത്ഥമായുള്ള പരിണാമമല്ല. സത്യത്തിന് പരിണമിക്കാൻ സാധ്യമല്ല. പരിണാമം കേവല പ്രതി മാത്രമാണ്. അപ്പോൾ എവിടെയെങ്കിലും ബ്രഹ്മം പരിണമിച്ചാണോ പ്രപഞ്ചമായതെന്ന് പറഞ്ഞാലും അതിൻ്റെ താല്പര്യത്തെ ഗ്രഹിക്കുക, എന്ത് കൊണ്ടങ്ങനെ പറഞ്ഞിരിക്കുന്നു. അത് എവിടെയാ വരുന്നത്? ബ്രഹ്മത്തെ നിഷ്ഗുണം നിഷ്ക്രിയമെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് വൈരുദ്ധ്യം തോന്നുന്നു. അങ്ങനെ പറഞ്ഞാലും ദോഷമില്ല. മായാ പരിണാമം എന്ന് പറഞ്ഞാലും ചിലടത്ത് പറയുന്നതാണോ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ബ്രഹ്മത്തിൽ വിവർത്തവും മായയുടെ പരിണാമമാണെന്ന് പറയും. അങ്ങനെ പറയും അദ്വൈതികൾ. പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് എന്താണ്? അത് ബ്രഹ്മത്തിൻ്റെ തന്നെ പരിണാമമാണ്. ഒരിടത്ത് പറഞ്ഞു മായയുടെ പരിണാമം, ഇവിടെ പറഞ്ഞു ബ്രഹ്മത്തിൻ്റെ പരിണാമം. ഇതെങ്ങനെ ശരിയാകും? പറഞ്ഞു മായ എന്താണ്? അത് ബ്രഹ്മം തന്നെ. മായയുടെ പരിണാമമെന്നോ ബ്രഹ്മത്തിൻ്റെ പരിണാമമെന്നോ പറയാം. എന്നാൽ പിന്നെ ഒന്ന് പറഞ്ഞാൽ പോരെ, ബ്രഹ്മത്തിൻ്റെ പരിണാമമാണെന്ന് മതി. പക്ഷേ മായയുടെ പരിണാമം എന്തുകൊണ്ട് പറഞ്ഞു? ആ പരിണാമം പരമാർത്ഥമല്ല എന്ന് കാണിക്കാൻ. പരിണാമം മായാമയമാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അത് തോന്നത്തില്ല. എന്തുകൊണ്ട് ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? നിത്യസിദ്ധ കൂടസ്ഥ വസ്തു എന്നെല്ലാം പറയുന്നു. സ്വയം പരമാർത്ഥം തന്നെയാണല്ലോ. അതുകൊണ്ട് മായ അവിടെ പറയുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ മായ എന്ന് പറയുന്നത് ദ്വൈതശാസ്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലെ ബ്രഹ്മത്തിൻ്റെ ഒരു ശക്തിയാണ്, ബ്രഹ്മം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, അത് ബ്രഹ്മത്തിൽ നിന്ന് അന്യമാണെന്നുള്ള അർത്ഥത്തിൽ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനെ ബ്രഹ്മമായിട്ടാണ്. ഇത് അദ്വൈതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓ, അങ്ങനെയൊക്കെ സംഭവിക്കാമോ എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? സംഭവിക്കാവുന്നതാണോ അല്ലെന്നാണോ? സംഭവിക്കാവുന്ന ആണ്. എന്തുകൊണ്ട്? അതൊക്കെ സംഭവിച്ചിരിക്കുന്നു, പിന്നെ നിഷേധിച്ചിട്ട് കാര്യമില്ല. ആ ജഗത്ത് സംഭവിച്ചു, ഞാൻ ജഗത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു, എന്നിൽ ജഗത്ത് വ്യവഹാരം നടക്കുന്നുണ്ട് എന്നാണ്. സംഭവിക്കാം. പിന്നെ സംഭവിക്കുന്നതിൽ എന്താ ദോഷം? ഇതൊക്കെ സത്യമാണെന്ന് തോന്നാ ദോഷം. അപ്പോ സത്യമല്ലെങ്കിലോ സംഭവിക്കുന്നുണ്ട്, ദോഷമൊന്നുമില്ല. യോനിഷ്ടഹിഗീയതേ ഇതശ്ച പ്രകൃതി ബ്രഹ്മ. ഇനിയും പറയുന്നു, ഇനി പറയാൻ പോകുന്ന ഹേതുവിനെ കൊണ്ടും ബ്രഹ്മമാണ് പ്രകൃതി. എങ്ങനെ? ഇക്കാരണം ബ്രഹ്മ യോനിരിത്യവി പഠ്യതേ വേദാന്തേഷു. ബ്രഹ്മത്തെ കാരണമായി നേരിട്ട് പറഞ്ഞിരിക്കുന്നു. ഇവന് ശബ്ദം എന്ന് വെച്ചാൽ ഉപാദാന കാരണം. ബ്രഹ്മത്തെ ഉപാദാന കാരണമായി തന്നെ പറഞ്ഞിരിക്കുന്നു വേദാന്തത്തിൽ, ഉപനിഷത്തുകളിൽ. കർത്താരം, ഈശം, പുരുഷം, ബ്രഹ്മ, യോനിം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് കർത്താവാണ്, ഈശ്വരനാണ്, പുരുഷനാണ്, ആ ബ്രഹ്മ യോനിയാണ്, ഉപാദാന കാരണമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതി യദ്ഭൂതയോനിം പരിപശ്യന്തി ധീരാഹ. മുണ്ടകത്തിൽ പറഞ്ഞിരിക്കുന്നു ഈ ഭൂതങ്ങളുടെ, പഞ്ചഭൂതങ്ങളുടെ അല്ലെങ്കിൽ ഈ പ്രാണികളുടെ എല്ലാം യോനിയായിരിക്കുന്നു, ഉപാദാന കാരണമായിരിക്കുന്നത്. ഉപാദാന കാരണമായി ഏതൊന്നിനെ ധീരാഹ പരിപശ്യന്തി, ഏതൊരു വിവേകികളാണോ അറിയുന്നത്, അവർ മുക്തിയെ പ്രാപിക്കുന്നു. യോനി ശബ്ദശ്ച പ്രകൃതി വചന സമധികതോ ലോകേ. യോനി ശബ്ദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഉപാദാനമെന്നാണ്, പ്രകൃതി എന്നാണ് ലോകത്തിലുള്ള അർത്ഥം. പൃഥ്വി യോനി ഓഷധി വനസ്പതി നാം പറയുന്നു. പൃഥ്വിയാണ് ഓഷധി വനസ്പതികളുടെ എല്ലാം യോനി ഉപാദാന കാരണം. സ്ത്രീ യോനിരപ്പി അസ്ഥി അവയവദ്വാരേണ ഗർഭം പ്രത്യുപാദാന കാരണത്വം. ഗർഭസ്ഥ ശിശുവിന് ഉപാദാനമായിരിക്കുന്നത് എന്താണ്? സ്ത്രീ ശരീരമാണ് ഉപാദാനമായിരിക്കുന്നത്. എങ്ങനെ? ഗർഭപാത്രത്തിലൂടെ. അവിടെ എന്താണ് ഉപാദാനമായിരിക്കുന്നു? ശിശുവിന് ഉപാദാനമായിരിക്കുന്നു എന്നർത്ഥം. കാരണം അതിനൊരു ഉപാദാന കാരണം വേണമല്ലോ. അപ്പൊ അമ്മയിൽ നിന്നാണ് കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ അമ്മയുടെ ശരീരഭാഗത്തു നിന്നാണ് കുഞ്ഞിൻ്റെ ഉത്പത്തി. ആ രീതിയിൽ അത് ഉപാദാനമാണ്, ശരീര അംശമാണ്. അതുകൊണ്ട് അത് ഉപാദാനമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെയെല്ലാം എന്താണ് ഉപാദാനമെന്നുള്ള അർത്ഥത്തിലാണ് യോനി ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. ക്വചിത് സ്ഥാനവചനവും യോനി ശബ്ദ ദൃഷ്ട. എന്നാൽ ചില സ്ഥലങ്ങളിൽ സ്ഥാനം എന്നുള്ള അർത്ഥത്തിനും പ്രയോഗിക്കാറുണ്ട്. എങ്ങനെ? യോനിഷ്ഠ ഇന്ദ്ര നിഷദേ അകാരി എന്നാണ്. ഹേ ഇന്ദ്ര. യോനിഷ്ഠ എന്ന് വെച്ചാൽ യോനിഹി, തേ ഇന്ദ്ര എന്നാണ്. തേ നിന്റെ, നിഷദേ നിഷദ് ശബ്ദത്തിൻ്റെ ചതുർത്ഥിയാണ്, നിന്റെ ഇരിപ്പിടത്തിന് വേണ്ടി എന്നാണ്. ഹേ ഇന്ദ്ര, തേ നിഷദേ അകാരി, യോനി അകാരി, സ്ഥാനത്തെ ഞാൻ ഉണ്ടാക്കി. വേദമന്ത്രത്തിൽ പറയണം ഇന്ദ്രനെ ആഹ്വാനം ചെയ്യുമ്പോൾ പറയണം, അല്ല ഇന്ദ്ര ഈ വേദിയിലേക്ക് വരിക, ഞാൻ അർപ്പിക്കുന്ന ഹവിസിനെ സ്വീകരിക്കുക, നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ ഇതാ ഇരിപ്പിടത്തെ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്താ പറയുന്നത്? യോനിഷ്ഠ എന്ന് വെച്ചാൽ യോനി തേ എന്നാണ്. ഏച്ചോ ആയവായോ എന്ന് ലോപിച്ചു പോയി. തേ ഇന്ദ്ര അല്ലയോ ഇന്ദ്ര, ഇന്ദ്ര സംബോധനയാണ്. തേ നിന്റെ, നിഷദേ ഇരിപ്പിടം, നിനക്കിരിക്കുന്നതിന് വേണ്ടി യോനി അകാരി, ഇരിപ്പിടത്തെ ഞാൻ ഉണ്ടാക്കി എന്ന് പറയുന്നു. അവിടെ ഇരിപ്പിടം എന്നുള്ള അർത്ഥത്തിലാണ്. വാക്യശേഷത്വ അത്ര പ്രകൃതിവചന പരിഗ്രഹീതി. പക്ഷെ ഇവിടെ വാക്യശേഷം തുടർന്ന് വരുന്ന ഭാഗങ്ങളെക്കൂടെ ചിന്തിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ യോനി ശബ്ദം പ്രകൃതിയിൽ നിന്നാണ്. യഥോർണ നാഭി സൃജതേ ഗണ്ണതേച്ച തുറന്നു മുണ്ടകത്തിൽ. ഊർണനാഭി എങ്ങനെയാണോ സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ നിന്നും, ഇത്യേവം ജാതീയക ഈ വാക്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാം ഇവിടെ ഉപാദാന കാരണമാണ്, ആ ഉപാദാനം ബ്രഹ്മമാണ്. ജഗത്തിന് ഏവം പ്രകൃതിത്വം ബ്രഹ്മണ പ്രസിദ്ധം. അതുകൊണ്ട് ബ്രഹ്മം പ്രകൃതിയാണെന്നുള്ളത് പ്രസിദ്ധമാണ്. യത് പുനരിതമുക്തം ഈക്ഷാപൂർവം കർത്തൃത്വം നിയുക്തകാരണേഷുലാലാദിഷു ലോകദൃഷ്ടന ഉപാധേനേഷു ഇത്യാദി. പക്ഷെ നേരത്തെ പൂർവക്ഷി പറഞ്ഞു, ഇച്ഛാപൂർവകമായ സൃഷ്ടി, സങ്കല്പപൂർവകമായ സൃഷ്ടി നിമിത്തത്തിലെ വരും. കുലാലനും മറ്റേ വരത്തുള്ളൂ, ഉപാദാനത്തിൽ വരത്തില്ല എന്ന് പറഞ്ഞു. അതാണ് പുനരിതമുക്തം എന്ന് പറഞ്ഞു. ഇച്ഛാപൂർവകം കർത്തത്വം, സങ്കല്പപൂർവകമായ സൃഷ്ടി, നിമിത്തകാരണങ്ങളിലെ വരത്തുള്ളൂ. കുലാലാദിഷു നിമിത്തകാരണേഷേവ ലോകീയ ദുഷ്ടൻ ലോകത്തിൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഉപാദാനേഷു ഉപാദാനങ്ങളിൽ അങ്ങനെയല്ല എന്ന് മുമ്പ് പറഞ്ഞല്ലോ. തത് പ്രത്യക്ഷത അതിനെ ഖണ്ഡിക്കുന്നു. എന്നാൽ ലോകവധിക ഭവിതവ്യം, നിങ്ങൾ ലോകത്തിൽ പല കാര്യങ്ങളും കണ്ടിട്ട് അതുപോലെയാണ് ഇവിടെ പ്രപഞ്ച സൃഷ്ടിയിൽ എന്നൊന്നും ധരിച്ചുകളയരുത്. എല്ലാം ലോകത്തെ പോലെ ആയിരിക്കണമെന്നില്ല. ചില കാര്യങ്ങളെല്ലാം ലോകത്തെ പോലെ ആകും, ചിലത് അങ്ങനെ ആകാതെയും വരും. അതാണ് എന്നാൽ ലോകവധിക ഭവിതവ്യം എന്ന് വെച്ചാൽ ലോകം പോലെ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ലെന്നാണ്. ചിലതാകാം, ആകാൻ പാടില്ലെന്നല്ല. എന്നാൽ ഭവിതവ്യം തവ്യത് പ്രത്യയത്തിന്റെ അർത്ഥം അതാണ്. അങ്ങനെ നിർബന്ധമില്ല. ലോകം പോലെ പലതും ഉണ്ട് എന്നുവെച്ചാൽ ലോകത്തിൽ കാണുന്നത് പോലെ പലതും സംഭവിക്കുന്നുണ്ട്. പക്ഷേ ബ്രഹ്മത്തെ ജഗത് കാരണമായി പറയുമ്പോൾ അത് ലോകത്തിൽ എങ്ങനെയാണോ കാര്യകാരണ ബന്ധം അതുപോലെ തന്നെ ആയിരിക്കും എന്നില്ല. എന്തുകൊണ്ട് എന്ന ഹേയം അനുമാനഗമ്യോ അർത്ഥ. ഇവിടെ ഈ തത്വം എന്ന് പറയുന്നത് അനുമാനത്തിലൂടെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ബ്രഹ്മം ഏതുപോലെ ഇപ്പൊ പരമാണു നമ്മളാരും കണ്ടു മനസ്സിലാക്കുന്നതല്ല, അനുമാനത്തിലൂടെ മനസ്സിലാക്കുന്ന സൂക്ഷ്മമായ ഇന്ദ്രിയങ്ങൾ പ്രത്യക്ഷമായ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നതല്ല, അനുമാനിക്കുന്നതാണ്. ഈ കരണങ്ങളെല്ലാം ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്നിങ്ങനെ. അതുപോലെ അനുമാനത്തിലൂടെ അനുമിതി ജ്ഞാനം, അത് പ്രത്യക്ഷമാണ്. അനുമിതി ജ്ഞാനം മാത്രം ഉള്ള ഒരുപാട് കാര്യങ്ങൾ, അതാണ് ലോകം പോലെ അല്ല എന്ന് പറയുന്നത്. അനുമിതി ജ്ഞാനം അത് പ്രമേയമാണ്. പർവ്വതത്തിൽ വന്യെ കാണാതെ തന്നെ അനുമാനത്തിലൂടെ ഒരു അറിവുണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രമേയം തന്നെയാണ്, യഥാർത്ഥ ജ്ഞാനമാണ്. പക്ഷേ അത് പ്രത്യക്ഷമല്ല, അതാ വ്യത്യാസം. പ്രത്യക്ഷമേ യഥാർത്ഥമായി കൊള്ളണോ എന്നില്ല, അനുമിതിയും യഥാർത്ഥമാകാം. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ അനുമാനജന്യമായ അനുമിതി ജ്ഞാനമല്ല. അത് സത്യമാണെങ്കിൽ കൂടിയും അതല്ല, അത് പ്രമേയമാണെങ്കിൽ കൂടിയും അതല്ല. എന്താണ്? അനുമിതിയിൽ നിന്നും വ്യത്യസ്തമായി ഒന്നുള്ളതാണ് പ്രത്യക്ഷം. അത് വ്യത്യാസമുണ്ടല്ലോ. അഗ്നിയുടെ മുമ്പ് ചെന്ന് നിന്ന് ഇന്ദ്രിയവും അഗ്നി എന്ന് പറയുന്ന വസ്തുവുമായിട്ടുള്ള സന്നിവേശമുണ്ടായി, ഇത് അഗ്നി എന്നുള്ള ജ്ഞാനം ഉണ്ടാകുമ്പോൾ അത് പ്രത്യക്ഷ പ്രമേയമാണ്. അതുപോലെയാണോ ദൂരെ നിന്നുകൊണ്ട് പുക കണ്ടിട്ട് വനത്തിൽ അഗ്നിയുണ്ട് എന്നുള്ള യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാകുമ്പോൾ? അല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് നമ്മൾ പ്രത്യക്ഷമെന്ന് പറയുന്നു, മറ്റൊന്നിനെ അനുമിതി എന്ന് പറയുന്നു. രണ്ടും യഥാർത്ഥമായ അനുഭവമാണെങ്കിലും അതുപോലെ ജഗത് കാരണത്തെ സംബന്ധിച്ചും ഇവിടെ ആധ്യാത്മികമായ അർത്ഥം പറയുമ്പോൾ അത് സ്വ അനുഭവമാണ്, അനുമിതി അല്ല, അനുമിതി ജ്ഞാനമല്ല. പക്ഷെ ഭൗതികമായ അന്വേഷണത്തിലൂടെ പോകുമ്പം പലപ്പോഴും നമ്മൾ ഉണ്ടാകുന്നത് അനുഭവം ശരിയായിരിക്കും, പക്ഷേ അത് അനുമിതിയായിരിക്കും. പലപ്പോഴും ഇന്ന ഇന്ന കാരണങ്ങളെ കൊണ്ട് ഇന്നതാകാം പ്രപഞ്ചത്തിൽ കാരണമെന്ന് നമ്മൾ ഊഹിക്കുകയാണ്. ഊഹം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു നിശ്ചയത്തിൽ എത്തിച്ചേരുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ്. നമ്മൾ തർക്കത്തിൽ പഠിക്കും. അങ്ങനെ ആകാം, അങ്ങനെ ഒരു നിശ്ചയാത്മകമായ ജ്ഞാനത്തിലേക്ക് നമ്മളെ നയിക്കുന്നു അത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇത് പ്രത്യക്ഷമാണ്. ആ പ്രത്യക്ഷ അനുഭവമാണ്, അതാണ് അതാണ് ഇതിൻ്റെ വിശേഷത. അതാണ് അദ്വൈതത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത മുഴുവൻ അതാണ്. അദ്വൈതത്തിൽ ജഗത് കാരണമായി ബ്രഹ്മത്തെ പറയുന്നത് ആധ്യാത്മികമായ അർത്ഥത്തിലാണ്, ഭൗതികമായ കാര്യകാരണവാദത്തെ അനുസരിച്ചിട്ടല്ല, ഭൗതികമായ നിഗമനങ്ങളല്ലാതെ. ആധ്യാത്മികമായി പറയുമ്പോൾ മാത്രമേ അതിനെ സ്വീകരിക്കാൻ പാടുള്ളൂ, അതിന് ആധ്യാത്മികമായ ഒരു അർത്ഥമേ ഉള്ളൂ. അങ്ങനെ ഭൗതികമായ കാര്യകാരണ ബന്ധവുമായി ബന്ധപ്പെടുത്തിയിട്ട് ജഗത്തിൻ്റെ കാരണത്തെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു, അതിനുവേണ്ടി ഇനി ശാസ്ത്രജ്ഞന്മാരൊന്നും പരീക്ഷണം നടത്തണ്ട എന്ന് പറയുന്നതൊക്കെ ശുദ്ധ അസംബന്ധമാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇത് അനുമാനഗമ്യമായ ഒരർത്ഥമല്ല, മറിച്ച് അനുഭവസിദ്ധമായ ഒരു കാര്യമാണ്.